അന്ധകരണ വൃത്തി നശിക്കുന്നതിന് കാരണം എന്നാണ് ഞാൻ കൃത്യമായി പറഞ്ഞു. അതായത് ഈ അന്ധകരണ വൃത്തി എന്ന് പറയുന്ന അവിദ്യയുടെ കാര്യമാണ്. അപ്പൊ അന്ധകരണ വൃത്തി അവിദ്യയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ കാരണം നശിച്ച കാര്യം നശിക്കും, അന്ധകരണ വൃത്തി നശിക്കും. മനസ്സിലായോ? മണ്ണ് ഏതെങ്കിലും തരത്തിൽ നശിച്ചു കഴിഞ്ഞാൽ മൺപാത്രം എന്ത് ചെയ്യും? നശിക്കും. പറഞ്ഞെങ്കിൽ ഞാൻ കേട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല, പക്ഷെ എന്റെ ബുദ്ധിയിൽ പറഞ്ഞില്ലെന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ കേട്ടില്ല എന്ന് നോക്കാക്കിയാണ്. അത് പലതവണ പറഞ്ഞു. അന്ധകരണ വൃത്തി നശിക്കുന്നതിന് കാരണം അവിദ്യാനാശമാണെന്ന് പറഞ്ഞില്ല. രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ ഉത്തരമാകും. അല്ല, അവിദ്യ നശിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, അവിദ്യ നശിക്കുമെന്ന് പലതവണ പറഞ്ഞല്ലോ. അന്ധകരണ വൃത്തി എന്ന് പറയുന്നത് അവിദ്യയുടെ കാര്യമാണ്. മനസ്സിലായോ? അവിദ്യയുടെ കാര്യമാണ്. ആ അന്ധകരണ വൃത്തി നശിക്കുന്നു. എന്തുകൊണ്ട്? അവിദ്യ നശിച്ചാൽ പിന്നെ കാരണം നശിച്ച കാര്യം നീക്കത്തില്ല. പക്ഷേ നശിച്ചാലും, അപ്പൊ ഇത് സാധാരണ ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ടോർച്ച് അടിക്കുന്ന പോലെ അന്ധകരണ വൃത്തി ഉണ്ടാകുന്നു. അപ്പൊ അവിദ്യ നിൽക്കുകയാണ്. അപ്പൊ ഈ അവിദ്യ സമകാലത്തിൽ നശിക്കുമോ അതോ ഉത്തരക്ഷണത്തിൽ നശിക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്വൈതികളുടെ ഇടയിൽ തർക്കമുണ്ട്. മനസ്സിലായോ? എന്നുവെച്ചാൽ അത് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ ലൈറ്റ് വന്നു, ഇരുള് നശിച്ചു. ഈ ലൈറ്റ് വന്ന് ഇരുള് നശിക്കുമ്പോ, ഈ ലൈറ്റ് വരുന്ന സമയത്താണോ ഇരുള് നശിക്കുന്ന? ആ ക്ഷണത്തിലാണോ നശിക്കുന്ന? അതേ അടുത്ത ക്ഷണത്തിലാണോ ഇരുള് നശിക്കുന്നത്? ഏതായിരിക്കും ശരി? അടുത്ത ക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ പറയാം. എന്താണ്, ലൈറ്റ് വന്ന് അടുത്ത ക്ഷണത്തിൽ ഇട്ട് നശിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങളുടെ ബുദ്ധിയിൽ എന്ത് തോന്നുന്നു? ആ ഒരു ക്ഷണത്തിൽ ഇരുളുകൊണ്ട് ലൈറ്റ് ഉണ്ട്, അതിനെന്താ കുഴപ്പം? ഇരുന്നോട്ടെ ഒരു സമയം, എന്താ പ്രശ്നം? ആ രണ്ട് വിരുദ്ധ സ്വഭാവമുള്ള സാധനങ്ങൾ ഒരു സമയം ഇരിക്കാൻ പാടില്ല. അപ്പൊ അതങ്ങനെ ഒരു സമയത്ത് രണ്ടും ഇരിക്കുകയാണെങ്കിൽ അടുത്ത ക്ഷണത്തിൽ വെളിച്ചം കൊണ്ടിരിട്ട് നശിക്കാൻ പാടില്ല. അപ്പൊ ഒന്നുകിൽ എന്താണ് അവിടെ സ്വീകരിക്കേണ്ടി വരും. എപ്പോഴാണോ ഈ അപരോക്ഷ വൃത്തി ഉണ്ടായത് ആ സമയം തന്നെ എന്ത് നശിച്ചു? അവിദ്യ നശിച്ചു എന്ന് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് നശിച്ചു? എന്തുകൊണ്ട് നശിച്ചു? എന്തുകൊണ്ട് നശിച്ചു? വെളിച്ചം വന്നു, അതേസമയം തന്നെ എന്ത് ചെയ്തു? ഇരുട്ട് നശിച്ചു. എന്തുകൊണ്ട് നശിച്ചു? അപ്പൊ എന്തുകൊണ്ട് നശിച്ചെന്ന് കാരണം എന്ത്? നശിക്കുന്നതിന് അപരോക്ഷമായ അറിവിന് കാരണമെന്ന് പറയാൻ പറ്റുമോ? ഇരുള് നശിച്ചതിന് എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് പറ്റത്തില്ല? അതായത് കാരണം പൊതുവെ ഒരു നിയമമാണ്. കാര്യത്തിൻ്റെ പൂർവക്ഷണത്തിൽ വേണം എന്തിരിക്കാൻ? കാരണമിരിക്കാൻ. ഇപ്പോ ഈ ജ്ഞാനം ഉണ്ടായ അപരോക്ഷജ്ഞാനം ഉണ്ടായ സമയത്ത് തന്നെ അവിദ്യ നശിച്ചെന്ന് വന്നു കഴിഞ്ഞാൽ പൂർവക്ഷണത്തിൽ കാരണമില്ല. അപ്പോ അപരോക്ഷ ജ്ഞാനം കൊണ്ട് അവിദ്യ നശിച്ചെന്ന് പറയാൻ പറ്റില്ല. കാര്യകാരണങ്ങൾ ഒരു കാലത്തിൽ ഇരിക്കാൻ പാടില്ല. കാരണം ഒരു ക്ഷണമെങ്കിലും പൂർവത്തിരുന്നാലേ പറ്റൂ. കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പ്രത്യേകം പറയണം. കാര്യം ഇരിക്കുന്ന സമയത്ത് കാരണം ഇരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ കാര്യത്തിൻ്റെ ഉത്പത്തി അത് പ്രത്യേക ശ്രദ്ധിക്കും. ഇപ്പൊ കുലാലൻ പാത്രത്തെ ഉണ്ടാക്കി, പാത്രവും ഇരിക്കുന്നു കുലാലനും ഇരിക്കുന്നു ഒരേ കാലത്ത് തന്നെ, കുഴപ്പമില്ല. പക്ഷേ പാത്രം ഉണ്ടാകുന്നതിന് പൂർവത്തിൽ ആര് വേണം? കുലാലം വേണം, എന്നാലേ പാത്രം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോ പാത്രം ഉണ്ടായ സമയത്ത് തന്നെ ഒരു കുലാലൻ ജനിച്ചെന്നിരിക്കട്ടെ, അയാൾക്ക് പാത്രം ഉണ്ടാക്കാൻ പറ്റും? ആ സമയത്താണ് കുലാലൻ ജനിച്ചത്, പാത്രം ഉണ്ടായ സമയത്ത് അയാൾക്ക് പാത്രം ഉണ്ടാക്കാൻ പറ്റും? അപ്പൊ പൂർവക്ഷണത്തിൽ ഉണ്ടായാലേ പറ്റും. പിന്നെ വേണമെങ്കിൽ രണ്ടുപേരും തുടർന്നിരിക്കാൻ, കുഴപ്പമില്ല. അപ്പോ ഈ പറയുന്ന അപരോക്ഷവൃത്തി കൊണ്ട് അവിദ്യ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അപരോക്ഷവൃത്തി പൂർവത്തിൽ വേണം, എന്നാലേ അത് കാരണമാവും. പക്ഷെ അപരോക്ഷവൃത്തിയും അവിദ്യയും പരസ്പര വിരുദ്ധമാണ്. ഉണ്ടായാൽ എന്ത് വരുന്നു? ഒരുമിച്ചിരിക്കത്തുമില്ല, അവിടെ ഒരു സങ്കീർണതയുണ്ട്, കീറാമുട്ടിയാണ്. അപ്പോ പിന്നെ ഇതിന് പരിഹാരമായിട്ട് ചില ആചാര്യന്മാർ പറയുന്നത്, ഈ അപരോക്ഷവൃത്തി ഉണ്ടാകുന്നതിന് എന്തൊക്കെ കാരണങ്ങളുണ്ടായോ അതെല്ലാം കൂടെ ചേർന്ന് അവിദ്യ നശിപ്പിച്ചു എന്നൊരു ഗതിയില്ലാതെ കൃത്യമായൊരു ഉത്തരവല്ല. അപരോക്ഷവൃത്തിയല്ല അവിദ്യ നശിപ്പിച്ചത്, അപരോക്ഷവൃത്തി ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ, അതിനെ ജനിപ്പിച്ച കാരണം എന്ത് ചെയ്തു? അത് തന്നെ അവിദ്യയും നശിപ്പിച്ചു എന്ന് ഒരു പക്ഷം പറയും. അതൊരു പക്ഷം അങ്ങനെ വയ്ക്കുക, അഗത്യ എന്ന് പറയും, വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷം സ്വീകരിക്കും. എന്ന് വെച്ചാൽ ഇതിനൊന്നും കൃത്യമായി ഉത്തരം പറയാൻ പറ്റില്ല എന്നർത്ഥം. അത് ആദ്യം എവിടെ പറഞ്ഞു കേട്ടെന്ന് കൂടെ പറയണം, പിന്നെ എന്താ കേട്ടതെന്ന് പറഞ്ഞാൽ മതി. എവിടെ പറഞ്ഞു കേട്ട്? ആര് പറഞ്ഞു കേട്ട്? ഏത് സ്വാമിയാണ്? ഗുരുപ്രസാദ തീർത്ഥരാ? ആ എന്നാ കേക്കട്ടെ. എങ്ങനെ എങ്ങനെ? കുട്ടി ജനിക്കുന്ന സമയത്തെന്ന് പറയാൻ പറ്റില്ല. ആ ശരി, ഗർഭം ധരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് ഗർഭം ധരിക്കുന്നത്? എന്നാലും ആ സമയം അത് പറയണമല്ലോ, ശാസ്ത്രം അനുസരിച്ച് പറയണമല്ലോ. അതായത് ബീജവും അണ്ഡവും തമ്മിൽ സങ്കലനം നടക്കുമ്പം സൈഗോട്ടെന്ന് പറയും. ഒരു സൈഗോട്ട് രൂപപ്പെടുമ്പോൾ നമുക്ക് പറയാം എന്താണ്? ഒരു സ്ത്രീ അമ്മയായി എന്ന് പറയാം. അത് രൂപപ്പെടുന്ന സമയം അത് നമുക്കറിയാൻ പറ്റില്ല, ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. നമുക്കറിയാൻ പറ്റുന്ന കാര്യമുണ്ട്, അല്ല ഇത്, ഇത് കഴിഞ്ഞിട്ടല്ലേ പിന്നെയല്ലേ ജനിക്കുന്നത്? അല്ല ഇപ്പൊ അത് ഈ കുട്ടി ഇതിന്റെ കാര്യം ആദ്യം തീരുമാനമാവട്ടെ. നമ്മൾ പറയുമ്പോ അബദ്ധം പറയരുത്. അപ്പൊ അമ്മയാവുന്ന എപ്പോഴും അതാദ്യം തീരുമാനിക്കണം. ആ സൈഗോട്ടാകുന്ന സമയത്ത് അമ്മയാന്ന് പറയാൻ പറ്റില്ല, കാരണം അത് അലസിപ്പോയാൽ എന്ത് ചെയ്യും? അതങ്ങ് നശിച്ചുപോയി, സൈഗോട്ടായാൽ നിലനിൽക്കണമെന്നില്ല, നശിച്ചുപോയി അമ്മയാവും. അപ്പോ ഈ സൈഗോട്ടായപ്പോഴമ്മയായില്ലേ? അതെന്താ? അത് വളർന്ന് പ്രസവിക്കുമ്പോ, വളർന്ന് പ്രസവിക്കുകയാണെങ്കിൽ സങ്കല്പമല്ല, വാസ്തവത്തിൽ എന്താ നടക്കുന്നത് അതൊന്നും പറഞ്ഞാൽ പോരല്ല. നമ്മളൊരു ചർച്ച നടത്തുമ്പോഴേ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയണം. സമൂഹത്തിൽ ധാരണയാണ് അത് ഇത് എന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതൊന്നും നമുക്കൊരാളടുത്ത് ചർച്ച ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബോധമില്ലാത്തവരടുത്ത് എന്തെങ്കിലും പറയുമ്പം എന്തും പറയാം. എപ്പോഴാ അമ്മയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഗോട്ട് രൂപപ്പെടുമ്പം എന്ത് വരുന്നു? അമ്മയെന്ന് വിളിക്കാം. പക്ഷേ ആ സമയത്ത് ആ അത് വളർന്ന് എന്താണ് പ്രസവിക്കുമ്പോഴും അവരമ്മ തന്നെയാണ് പ്രസവിക്കുമ്പോൾ. അത് വളർന്ന് പ്രസവിച്ചില്ലെങ്കിൽ പിന്നെ ആ ഏതെങ്കിലും ഒരു സെക്കൻഡ് മാത്രമേ അമ്മയായിരിക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പ്രസവം, മുലയൂട്ടൽ ഇങ്ങനെയുള്ള ഒരു കാര്യവും നടക്കുന്നില്ല. അപ്പോ നമുക്ക് അമ്മ ഏതാണെന്ന് കൃത്യമായി എങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആ കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ എപ്പോഴാണോ അവരുടെ ഗർഭപാത്രത്തിൽ ഈ സൈഗോട്ട് രൂപപ്പെട്ടത്, അപ്പോൾ അവരമ്മയായി. മനസ്സിലായോ? കാരണം അപ്പോഴാണ് അവിടെ ശിശു രൂപപ്പെടുന്നത്. പിന്നെ അവർ പ്രസവിക്കുമ്പോൾ നമ്മൾ അവരെ അമ്മയെന്ന് പറയും. അപ്പോഴാണോ അമ്മയാവുന്നത്? അപ്പോഴാണ്. പിന്നെ ബാക്കി കുട്ടിയുടെ പ്രായവും അമ്മയുടെ പ്രായവും ഒന്നാവും. അതെങ്ങനെ? അത് ഭയങ്കര എങ്ങനെ കുട്ടിയുടെ പ്രായവും അമ്മയുടെ പ്രായവും ഒന്നാവുന്ന എങ്ങനെ? അത് അമ്മയുടെ പ്രായമല്ല, അത് മനസ്സിലായോ? അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോ അത് ആ സ്ത്രീയുടെ പ്രായമല്ല, ആ അമ്മയുടെ പ്രായം എന്ന് തന്നെ പറയാൻ പറ്റില്ല. അതായത് ആ സമയം മുതൽ അത് പ്രായമല്ല. പ്രായം മനുഷ്യന് കണക്കാക്കുന്നത് ഈ ജനനം മുതലാണ്. പിന്നെ മാതൃത്വം എന്ന് പറയുന്ന ഒരു ഭാവം, മാതൃത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ ആ സ്ത്രീയിൽ വരുന്നത് ആ സമയം മുതലാണ്. ഈ ഉള്ളിൽ സൈഗോട്ട് വരുന്ന സമയം മുതൽ എന്താണ് ഒരു സ്ത്രീയിൽ മാതൃത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നു. അത് പ്രായമല്ല, അതൊരു സ്ത്രീയുടെ അവസ്ഥയാണ്. അതിനെ പ്രായം എന്നല്ല പറയുന്നു. മനസ്സിലായോ? ശിശുവിന് എന്താണ് അതിൻ്റെ പ്രായമാണ്, അമ്മയുടെ അവസ്ഥയാണ്, രണ്ടും രണ്ടാണ്. അവസ്ഥയല്ല നമ്മൾ പ്രായം എന്ന് പറയുന്നു, അതൊരവസ്ഥയാണ്. അതിന് പ്രായം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ പ്രായം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ ജനിച്ചു വരുന്നില്ല, അതാ ഉള്ളിൽ വരുന്ന സമയത്തല്ല, നമ്മൾ ജനിച്ചു വരുന്ന സമയം മുതലാണ് ശരിക്കും നമ്മുടെ പ്രായം കണക്കാക്കുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ചിലപ്പോൾ പറയും എന്താണ് ശിശുവിൻ്റെ തല പുറത്ത് വരുന്ന സമയമെടുക്കും. ഇല്ല, അത് അത് പ്രായമല്ല, അത് അവസ്ഥയാണ്. നോക്ക്, അത് പ്രായമല്ലെന്ന്, അതിനെ പ്രായം എന്ന് പറയരുത്. അത് എന്താണ്, അതിപ്പോ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നിരവധി പ്രവൃത്തി ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ ജനനം മാത്രമല്ല. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇത് പറയുന്നു. അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് ഈ തുടങ്ങിയ സമയത്താണ് എൻ്റെ പ്രായം എന്ന് പറയാൻ പറ്റും? ഇല്ല. ഇപ്പൊ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഈ സമയത്ത് തന്നെ ഉണ്ടായിരുന്നേ ഉള്ളൂ. അതിനെ പ്രായവുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ നമുക്ക് പ്രായം കണക്കാക്കാൻ പറ്റില്ല. അതൊക്കെ എന്താണ്, നമ്മുടെ ചില അവ്യക്തമായ ആശയങ്ങളാണ്. അത്തരം ആശയങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പിടിയും കിട്ടത്തില്ല. അതൊരു എന്താണ്, കാര്യങ്ങളുടെ അവ്യക്തതയാണ്. ഞാനിപ്പോ ഇവിടെ വന്നിരുന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ജനിച്ചു എന്ന് പറയുന്നേ അർത്ഥമുണ്ട്. ഇത് എന്താണ്, ഈ ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ഇപ്പോൾ ഉണ്ടെന്ന്, അതൊക്കെ അവസ്ഥകളാണ്, പ്രായമല്ല. അതിതുമായിട്ട് ബന്ധമില്ല. കുലാലൻ എന്താണ് കുടത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കുലാലൻ ജനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ അതിൻ്റെ കർത്തൃത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ അയാളിലുണ്ടാകുന്നു. അയാൾ ആ വ്യക്തിയല്ല ജനിക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥയാണ് അയാളിലുണ്ടാകുന്നത്, ആ അവസ്ഥയാണ് ജനിച്ചത്. അപ്പൊ അമ്മയെന്ന് പറയുന്ന ഒരു സ്ത്രീയല്ല അവിടെ ജനിക്കുന്നത്, മാതൃത്വമാണ് ജനിക്കുന്നത്. മനസ്സിലായോ? അമ്മയല്ല ജനിക്കുന്നത്, പിന്നെ എന്താ ജനിക്കുന്നത്? മാതൃത്വം. അതിന് അമ്മയുടെ ജനനമായി തെറ്റിദ്ധരിക്കരുത്. മാതൃത്വം ഉണ്ടാവുന്നുണ്ട്, ഏതോ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഇത് എന്താണ്, നമ്മൾ ചർച്ച ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം അവ്യക്തമായ ആശയങ്ങളിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതാരും അംഗീകരിച്ചു തരത്തില്ല, കിറുക്കുന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? അതാരും അംഗീകരിക്കില്ല. എന്താണെന്ന് പറയും, നമ്മളൊരു കാര്യം കേട്ടിട്ട് പറയുമ്പോൾ നമ്മളത് ചിന്തിച്ചിട്ട് എന്താണെന്നുകൂടി ഒന്ന് ആലോചിക്കുന്നു. ജനിക്കും. അപ്പം മാതൃത്വം എന്ന് പറയുന്ന ഒന്ന് അമ്മയിൽ ജനിക്കുന്നു, അമ്മയല്ല ജനിക്കുന്നത്, അമ്മയിൽ മറ്റൊന്ന് ജനിക്കുകയാണ്. ഇപ്പൊ എന്നിൽ പഠിപ്പിക്കലെന്ന് പറയുന്ന ഒന്നുണ്ടാകുന്നു എന്നാണല്ല, ഞാൻ ജനിക്കുകയല്ല എന്നാണ്. മാതാവല്ല ജനിക്കുന്നത്, പിന്നെ എന്താണ് മാതൃത്വം. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്, അതൊരു ധർമ്മമാണ്. നമ്മളിവിടെ പറയുന്നതായിട്ട് ബന്ധമൊന്നുമില്ല, നമ്മളീ പറയുന്നതായിട്ട് തന്നെ യാതൊരു ബന്ധവും. അതായത് നമുക്കൊരു വസ്തുവിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു സമയം, അതിനാണ് ക്ഷണമെന്ന് പറയുന്നത്. അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിൽ പിന്നെ അരക്ഷണം, കാൽക്ഷണം, പോയിൻ്റ് അതൊന്നും സാധിക്കുന്ന കാര്യമില്ല. നമുക്ക് ചിന്തിക്കണ്ടേ, ഒരു വസ്തുവിൻ്റെ ഉത്പത്തി എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റിയതിനാണ് എന്ത് പറയുന്നത്, ഉത്പത്തി ക്ഷണമെന്ന് പറയുന്നത്. അതിന് താഴോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിൽ പിന്നെ അരക്ഷണം, കാൽക്ഷണം അങ്ങനെയൊന്നും, നമ്മൾ ക്ലോക്കിൻ്റെ സമയമല്ല പറയുന്നു. നമുക്ക് അത്രേ ചിന്തിക്കാൻ പറ്റും. അതിൻ്റെ പിന്നിലേക്ക് പോയതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നു, അതിന് കഴിയത്തില്ല. അത് ഏതാണോ നമുക്ക് ചിന്തിക്കാമെന്നുള്ള ഏറ്റവും ചെറിയ സമയം, അതിനാണ് ക്ഷണമെന്ന് പറയുന്നു. ആ ക്ഷണത്തിൽ അതിൻ്റെ ഉത്പത്തി സംഭവിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ വാച്ചിൻ്റെ സൂചിയിലെ സെക്കൻഡിനെ കുറിച്ചല്ല പറയുന്നു. കാലം, കാലത്തെ വെച്ചാണ് ചിന്തിക്കുന്നത്. കാലം എന്ന് വെച്ചാൽ കാലത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയത് ഏറ്റവും കുറഞ്ഞ സമയം ക്ഷണം. ആ ക്ഷണത്തിൽ നിന്ന് താഴോട്ട് ചിന്തിക്കാൻ പറ്റി. ആ ക്ഷണത്തിൽ എന്തുവരുന്നു മുഴുവൻ എന്ന് വെച്ചാൽ ഇവിടെ എന്തില് മുഴുവൻ? ഇരുട്ട്, പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ആ ഇരുട്ടിനെ നശിപ്പിക്കാൻ പര്യാപ്തമായ പ്രകാശം. മനസ്സിലായോ? ഇനി പ്രകാശം വരുന്നു, ഇരുട്ട് നശിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുട്ടിനെ നശിപ്പിക്കാനുള്ള പ്രകാശമില്ല. ഇവിടെ പ്രകാശം ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകാശം എങ്ങനെയുള്ളതായിരിക്കണം? ഇരുട്ടിനെ നശിപ്പിക്കാൻ പര്യാപ്തമായ പ്രകാശമായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു പ്രകാശം വരുന്ന ക്ഷണവും, ആ ഇരുട്ട് പോവും. പര്യാപ്തമായ പ്രകാശമാണെങ്കിൽ ഇരുട്ട് പോവും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ മങ്ങിയ ഒരു വെളിച്ചം വന്നു, ആ ഇരുട്ട് നശിക്കത്തില്ല, നശിക്കൂ. ഇതങ്ങനെയല്ല, ഒരു ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇരുട്ട് പൂർണ്ണമായും നശിക്കണം. അത് കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് പറയുന്നത് പ്രകൃഷ്ടപ്രകാശം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും കാര്യം എടുക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തുവരും? മങ്ങിയ പ്രകാശവും, മങ്ങിയ പ്രകാശം എന്ന് വെച്ചാൽ അവിടെ മങ്ങിയ ഇരുട്ടുമുണ്ട്, അതിനെക്കുറിച്ചല്ല പറയുന്നു. പ്രകാശം എന്ന് പറയുന്ന എപ്പോഴും അങ്ങനെ ആയിരിക്കണം, ഇരുട്ടിനെ നശിപ്പിക്കുന്നതിന് പര്യാപ്തമായ പ്രകാശമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രകാശം ഇരുട്ടിനെ നശിപ്പിക്കുന്നിടത്തെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ അവിദ്യ എന്ത് ചെയ്യണം? അറിവ് നശിപ്പിക്കണം. അതിൻ്റെ ദോഷമാണ് പറഞ്ഞത്, അതിൽ വരുന്ന ദോഷങ്ങൾ. രണ്ട് കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെളിച്ചവും ആ പ്രകാശവും കൂടെ ഒരു ക്ഷണത്തിൽ ഇരുന്നെന്ന് വരും. അപ്പൊ പരസ്പര വിരുദ്ധമായത് ഒരു ക്ഷണത്തിൽ ഇരിക്കാൻ പാടില്ല. ഇരിക്കത്തില്ലെങ്കിൽ എന്തുവരും? വെളിച്ചം കാരണമാകത്തില്ല. വേറെ നിയമമുണ്ടെന്നാണ്, ഒരു കാരണം കാര്യത്തിൻ്റെ കാര്യോത്പത്തിക്ക് പൂർവത്തിയിരിക്കും. ഇങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് പറയും? അപ്പൊ ആ വെളിച്ചമല്ല ഇരുട്ടിനെ നശിപ്പിച്ചത്, വെളിച്ചം ഉണ്ടാകുന്നതിന് എന്തൊക്കെ കാരണങ്ങൾ വെളിച്ചത്തെ ഉണ്ടാക്കിയോ ആ കാരണങ്ങൾ വെളിച്ചത്തിൻ്റെ പൂർവത്തിലില്ലേ, അതാണ് ഇരുട്ടിനെ നശിപ്പിച്ചത്. ഇതൊരു വാദത്തിന് വേണ്ടി പറയുന്ന വെളിച്ചം വരുന്ന സമയത്ത് ഇരുട്ട് നശിക്കണമെങ്കിൽ വെളിച്ചത്തിൻ്റെ കാരണം, വെളിച്ചം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ വെളിച്ചത്തിൻ്റെ പൂർവക്ഷണത്തിലുണ്ടാ, അതുകൊണ്ട് തന്നെ ഇരുട്ട് നശിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ട് കാരണം സ്വീകരിക്കേണ്ടി വരും. ഇതിപ്പോ അപ്പൊ വെളിച്ചം ഉണ്ടാവും, ഉണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടായേ തീരും. കാരണങ്ങളെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചേ തീരും. വെളിച്ചം ഉണ്ടായി, അപ്പൊ നശിച്ചു പോവല്ലോ. വെളിച്ചത്തിന്റെ കാരണം കൊണ്ട് ഇരുട്ട് നശിച്ചു, പിന്നെ വെളിച്ചം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇതൊരു വാദം മാത്രമാണ്, ഇതിന് ശരിയായൊരു സമാധാനമല്ല ഈ പറയും. ഇങ്ങനെ ഒരു പക്ഷം അഗത്യ അസ്വീകരിക്കുന്നു, അതായത് കാര്യകാരണഭാവത്തെ അംഗീകരിക്കുമ്പോ വെളിച്ച സമകാലത്ത് ഇരുട്ട് നശിക്കുന്നു എന്ന് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ വെളിച്ചം പൂർവ്വത്തിൽ വേണം. അപ്പൊ പിന്നെ ഇരുട്ട് എങ്ങനെ നശിച്ചു? വെളിച്ചം പൂർവ്വത്തിൽ ഇല്ലല്ലോ. അപ്പോ വെളിച്ചത്തിന്റെ കാരണങ്ങൾ കൊണ്ട് ഇരുട്ട് നശിച്ചു, അതൊരു വാദം. അല്ലെങ്കിൽ പിന്നെ കാര്യകാരണത്തെ അംഗീകരിക്കാതിരിക്കും. കാര്യകാരണ നിയമത്തെ അംഗീകരിക്കുകയും വേണം, സമകാലത്തിൽ വെളിച്ചം എന്ന പേരിട്ട് നശിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതൊരു പക്ഷം. അപ്പൊ ഇതിൽ ആൾക്കാർക്ക് എന്താണ്, വെളിച്ചത്തിൻ്റെ കാരണം കൊണ്ട് ഇരുട്ട് നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിൻ്റെ നാശകമല്ല വെളിച്ചം എന്ന് വന്നില്ലേ, അതൊരു ദോഷമാണ്. വെളിച്ചത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഇരുട്ട് നശിക്കുന്നു എന്ന് വെച്ചാൽ വെളിച്ചമല്ല ഇരുട്ട് നശിപ്പിച്ചതെന്ന് വരും, അതൊരു ദോഷമാണ്. കാരണം എന്തുകൊണ്ട്? പരസ്പര വിരുദ്ധമായിരിക്കുന്നത് രണ്ടുമാണ്. അപ്പൊ അതുകൊണ്ട് മറ്റൊന്ന് സ്വീകരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിച്ചമുണ്ടായി, വെളിച്ചമുണ്ടായി കഴിഞ്ഞാൽ എന്ത് വരുന്നു? അടുത്ത ക്ഷണത്തിൽ ഇരുട്ട് നശിക്കും. വെളിച്ചമുണ്ടായി കഴിഞ്ഞാൽ അത് കാരണമാണ്, അടുത്ത ക്ഷണത്തിൽ എന്ത് ചെയ്യും? ഇരുട്ട് നശിക്കും. അപ്പം മറ്റേ ദോഷം വരും, എന്താണ്? ഇത് രണ്ടും ഒരേ സമയം ഇരുന്നു, ഒരു സമയം എങ്ങനെ ഇരിക്കും എന്നുള്ള ചോദ്യം വരും. അതിന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് നശിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ക്ഷണം എന്തായാലും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു ക്ഷണം എന്ത് ചെയ്യും? വെളിച്ചവും ഇരുട്ടും പരസ്പര വിരോധമാണെങ്കിലും ഇരിക്കും. പക്ഷേ അതല്ലേ പറഞ്ഞ ക്ഷണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സമയമൊന്നും, അതിന് പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിന്തിക്കണ്ടേ? അരക്ഷണം കാക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ലേ? നശിക്കുന്ന ക്ഷണം, അതാണ് ക്ഷണമെന്ന് പറയുന്നത്, സെക്കൻഡല്ല. അപ്പോ വെളിച്ചം വരുമ്പോ എന്ത് ചെയ്യുന്നു? ആ വെളിച്ച ഉത്പത്തി ക്ഷണം, ഈ ക്ഷണമെന്ന് പറഞ്ഞാൽ ഉത്പത്തി ക്ഷണം, ഉത്പത്തിക്ക് എത്ര സമയം വേണോ അതാണ് ഉത്പത്തി ക്ഷണം. ആ സമയം ഇരുളവിടെ നിൽക്കുന്നു. കാരണം എന്തുകൊണ്ട്? കാരണം പൂർവക്ഷണത്തിൽ വേണം, കാരണത്തിന് അടുത്ത ക്ഷണത്തിലെ കാര്യത്തെ നശിപ്പിക്കാൻ പറ്റും. കാരണത്തിന് അടുത്ത ക്ഷണത്തിലെ എന്ത് നശിപ്പിക്കാൻ പറ്റൂ? കാര്യത്തെ നശിപ്പിക്കാൻ പറ്റും. അപ്പൊ അടുത്ത ക്ഷണത്തിൽ എന്ത് ചെയ്യും? അവിദ്യ നശിക്കും. അടുത്ത ക്ഷണത്തിൽ അവിദ്യ നശിക്കുന്നു. അപ്പൊ അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അത് അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? അവിദ്യയുടെ കാര്യമാണ് വൃത്തി. വൃത്തി എന്ത് ചെയ്യും? വൃത്തി നശിക്കും അതിൻ്റെ അടുത്ത ക്ഷണത്തിൽ. അവിദ്യയുടെ കാര്യമാണ് എന്ത്? എന്ത് വൃത്തി. അപ്പൊ ഇതെല്ലാം തമ്മിൽ പരസ്പരം കാര്യകാരണ ബന്ധത്തെ നിലനിർത്തിയാണെങ്കിൽ വെളിച്ചം വരുന്നു, എന്ത് ചെയ്യുന്നു? കാരണം അവിദ്യ, കാര്യം വൃത്തി. അടുത്ത ക്ഷണത്തിൽ അവിദ്യ നശിക്കുന്നു, അടുത്ത ക്ഷണത്തിൽ വൃത്തിയും നശിക്കുന്നു. അപ്പൊ വൃത്തി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിദ്യയുണ്ടോ? അവിടെയാണ് പ്രശ്നം. വൃത്തി നശിച്ചു, പിന്നെ അവിദ്യ ഉണ്ടോ? അങ്ങനെ നമ്മളെന്ന് പറഞ്ഞ നമ്മളൊക്കെ സമാധി ഇരുന്നിട്ട് വരികയാണ്. നമ്മളെന്ന് പറയാം, ഈ പറയുന്ന കേട്ടത് നമ്മൾ സമാധി ഇരുന്ന കാര്യം പറയണം. അവിടെ എന്ത് നടക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അതിങ്ങനെ വരും, അവിദ്യ നശിച്ചു കഴിഞ്ഞു, വൃത്തി കൊണ്ട് അവിദ്യ നശിച്ചു, അവിദ്യ പോയി, അവിദ്യയുടെ കാര്യം കൊണ്ട് വൃത്തി എന്ത് ചെയ്യും? നശിക്കും. നശിച്ചു കഴിഞ്ഞാൽ അതല്ലേ വൃത്തി നശിക്കും എന്ന് പറഞ്ഞത്? ആ വീണ്ടും സംസ്കാരം ഉള്ളതുകൊണ്ടെന്ന് വരുന്നു. അവിദ്യ സംസ്കാരങ്ങൾ പൂർവത്തിയിരിക്കുന്നുണ്ട്. ആ സംസ്കാരങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ഈ വൃത്തി നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിദ്യ പ്രകടമാകും. അതിനാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? വൃത്തി വിട്ടാൽ ഇരുളും വരുന്നു. വൃത്തി എന്ന് പറഞ്ഞാൽ വൃത്തി, വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണോ തൽക്കാലം വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ആ വൃത്തി നശിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? വീണ്ടും ഇരുള് വരുന്നു, അവിദ്യ വരുന്നു. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു കാരണമേ ഉള്ളൂ. എന്താണ്? പൂർവപൂർവ സംസ്കാരങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് വീണ്ടും അവിദ്യ വരും. അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. എന്താണ് വിളക്ക് എന്ന് വെച്ചാൽ വെളിച്ചം. വെളിച്ചം വരുമ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്? വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? ഇരുട്ട് നശിക്കും. പക്ഷേ വെളിച്ചം നിൽക്കുന്ന ആ തിരി, അതിനാണ് വർത്തി എന്ന് പറയുന്നത്. തിരി നശിച്ചു പോയാൽ വെളിച്ചം പോവും, വെളിച്ചം പോയി കഴിഞ്ഞാൽ വീണ്ടും ഇരുട്ട് വരും. അപ്പൊ ഈ വർത്തി എന്ന് പറയുന്നത് ആ തിരിയാണ്. അപ്പൊ തിരി അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? വെളിച്ചം പോകുമല്ലോ. അതാണ് വിളക്ക് പൊലിയുന്നു. വിളക്ക് പൊലിയുന്നു എന്ന് വെച്ചാൽ വെളിച്ചം നശിക്കുന്നു എന്നാണ്. വിളക്കം എന്ന് വെച്ചാൽ വിളക്കം നിർത്തം കൊടുക്കരുത്. വിളക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചം. അപ്പൊ വർത്തി വിട്ടാൽ തിരി പോയി കഴിഞ്ഞാൽ, തിരി നശിച്ചാൽ അടുത്തെന്ത് വരും സംഭവിക്കും? വെളിച്ചം പോവും. വെളിച്ചം പോയാൽ എന്ത് വരും? ഇരുട്ട് വരും. ഇവിടെ അത് തന്നെ സംഭവിക്കും. അന്ധകരണ വൃത്തിയാണ് പ്രകാശിക്കുന്നത്, അറിവായിരിക്കുന്നു അന്ധകരണ വൃത്തി. ആ വൃത്തി എന്ത് ചെയ്യുന്നു? നശിച്ചു. വൃത്തി എന്തുകൊണ്ട് നശിച്ചു? വൃത്തി എന്ന് പറയുന്നത് അന്ധകരണ പരിണാമം. പറഞ്ഞിട്ടില്ലേ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്? വൃത്തി ഇതല്ലേ ഞാൻ പറയുന്നത്, വൃത്തിയെന്ന് എത്രയാണ് പറയുന്നു വൃത്തിയെന്ന്? ഈ വൃത്തി എങ്ങനെ നശിക്കുന്നു? വൃത്തി എന്തുകൊണ്ട് നശിക്കുന്നു? അതാണ് ഞാൻ ചോദിച്ചത്, ഇതുവരെ ചോദിച്ചു, ഇതുവരെ ഞാൻ പറഞ്ഞത്. വൃത്തി എന്തുകൊണ്ട് നശിക്കുന്നു എന്നാ പറഞ്ഞ്? വൃത്തി എന്തുകൊണ്ട് നശിക്കുന്നു? അവിദ്യ നശിച്ചുകൊണ്ട്. അവിദ്യ നശിച്ചാൽ എന്ത് ചെയ്യും? വൃത്തി നശിക്കും എന്നർത്ഥം. അപ്പൊ വിളക്കിലെ തിരി എങ്ങനെ നശിക്കുന്നു വെച്ചാൽ കത്തി തീർന്നായിരിക്കും. എങ്ങനെയും നശിക്കാം. വിളക്കിലെ തിരി നശിക്കുന്നത് സാധാരണ കത്തി തീരുന്നതാണ്. കത്തി തീരുകയല്ല, തിരി നശിക്കത്തില്ലല്ലോ. കത്തുന്ന വിളക്കിലെ തിരി നശിക്കാന്ന് വെച്ചാൽ കത്തി തീർന്നു. ഇവിടെയാണെങ്കിൽ എന്താണ്? വൃത്തി നശിക്കണമെങ്കിൽ എന്ത് വേണം? അവിദ്യ നശിക്കണം. അവിദ്യ നശിച്ചാൽ വൃത്തി നശിക്കും. വൃത്തിയാണ് പ്രകാശമായിരിക്കുന്നത്. തിരി വെളിച്ചം രണ്ടായിട്ട് എടുക്കരുത്. വൃത്തി തന്നെ എന്ത് ചെയ്യുന്നു? നിലവിളക്കില് തിരി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പോലെ വൃത്തി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയുള്ളു. വൃത്തിയുടെ പ്രകാശമാണ് എന്ന് പറയുന്നത് ജ്ഞാനം. വൃത്തിയുടെ പ്രകാശമാണ് ജ്ഞാനം എന്ന് പറയുന്നു. വൃത്തിയുടെ പ്രകാശമാണ് ജ്ഞാനം എന്ന് പറയുന്നു. വൃത്തി അങ്ങ് നശിച്ചു പോയി കഴിഞ്ഞാണ് പിന്നെ ജ്ഞാനമുണ്ടോ? ഇല്ല. വൃത്തി എങ്ങനെ നശിക്കും? അവിദ്യ നശിച്ചു. വൃത്തി നശിച്ചു. ശരി, അവിദ്യ നശിച്ചു, വൃത്തിയും നശിച്ചു, ജ്ഞാനവും പോയി. ഈ അവസ്ഥയിൽ പിന്നെ എന്ത് സംഭവിക്കും? അവിദ്യ വരും. എങ്ങനെ വരും? പിന്നെ എങ്ങനെ അവിദ്യ വരും? പൂർവ്വ സംസ്കാരങ്ങളിൽ നിന്ന് വീണ്ടും അവിദ്യ ഉണ്ടാവും. ഇതാണ് ഈ പദ്യത്തിൽ പറയുന്നത്. അത് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി തിരിയും നാളവും, വിളക്കെന്ന് വെച്ചാൽ നാളവും എടുത്തു. മനസ്സിലായോ? നാളെ ചോദിക്കുമാവുന്നൊന്നും പറയരുത്. അങ്ങനെ എങ്ങനെ പ്രാരാബ്ദം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തി. രാക്ക് നീളം വേണ്ട. അങ്ങനെ പറയണം. ഇനി എപ്പോ പറഞ്ഞാലും എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. പ്രാരാബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരബ്ദം, അതെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ പേര് പറയണം. അതിന്റെ പേര് തന്നെ പറയണം. അത് പ്രാരബ്ദം, അത് പറഞ്ഞു ശീലിക്കണം. അതില്ലാതാവുന്ന എപ്പോ? മരിക്കുമ്പോ. അതില്ലാതാവും. പ്രാരബ്ദം ഇല്ലാതാവുന്ന എപ്പോ? മരണത്തോടുകൂടി. അതിനാണ്, ഇതൊക്കെ അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങളാണ്, നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളാണ്. നമുക്കതിന് മാറ്റം വരുത്താവുന്നില്ല. അവരെന്താ പറയുന്നത്? പ്രാരബ്ധ സംസ്കാരം എന്ന് പറയുന്നത് മരണം വരെ ഉണ്ടായിരിക്കും. മുമ്പ് മിഥ്യാബോധം ആണെന്ന് തോന്നുന്നു. വെളിച്ചം വരുമ്പോ അതൊക്കെ വരും. നമ്മുടെ ഈ പ്രാരബ്ധത്തിന് വ്യത്യാസം വരും. എന്താ അപ്പൊ നല്ല സംസ്കാരമാവും. അതിനി അടുത്ത് പറയും. അത് അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല ഇപ്പം. അതിനെക്കുറിച്ച് ഇനി പറയും. പിന്നെ എന്താണ് പ്രാരബ്ധ സംസ്കാരം എന്നൊക്കെ ഉള്ള ഇനി പറയും. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം. ഇത് ഈ ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആയോ എന്നുള്ളതാണ്. ബാക്കിയുള്ളത് ഇനി പറയാൻ കിടക്കുന്ന കാര്യമല്ലേ. സമയം ഇപ്പൊ നമുക്ക് ഇത് വെച്ച് തന്നെ കണക്കാക്കി വെക്കാം. കാരണം ഇതിനൊക്കെ നമ്മൾ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ക്ഷണമെന്ന് പറയുന്നത്, നശിക്കുന്നത് ക്ഷണമെന്ന് പറയുന്നു. കാലത്തെക്കുറിച്ച് നമുക്കങ്ങനെ അതൊരു സങ്കല്പമാണ്, അല്ലാതെ നമ്മുടെ ഈ ക്ലോക്കിലെ സമയം വെച്ച് തന്നെ ഇതൊന്നും പറയുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ക്ലോക്കിലെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഈ സമയം എന്ന് പറയുന്ന ഇപ്പോ ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഒരു സെക്കൻഡ് എന്ന് പറയും. നോക്കിയിട്ട് ഇത് നമ്മുടെ ഈ ക്ലോക്കിൽ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള സെക്കൻഡാണ്. ആറ്റമിക് ക്ലോക്ക് ഉണ്ട്. അതിൽ ഇതിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തിൽ ഒരംശത്തെ പോലും അതിൽ മനസ്സിലാക്കാൻ പറ്റും. ആറ്റമിക് ക്ലോക്ക് ഈ സെക്കൻഡിൻ്റെ അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം. അത് നമ്മുടെ ബുദ്ധിയിൽ വന്ന ഏറ്റവും ചെറിയ സമയം എടുക്കണം. നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും ചെറിയ സമയം ഒരു ക്ഷണം. അപ്പോ അവിദ്യ അല്ല, വൃത്തി ഉണ്ടായി ഒരു ക്ഷണം എന്നെടുക്കുക. നമ്മുടെ വൃത്തി അടുത്ത ക്ഷണത്തിൽ അവിദ്യ നശിച്ചു. അതിൻ്റെ അടുത്ത ക്ഷണത്തിൽ എന്ത് ചെയ്യും? വൃത്തി നശിക്കും. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഇതിനെ ഓരോന്നിനും ക്ഷണമായിട്ടെടുത്ത് നമ്മൾ ചിന്തിച്ചത് മനസ്സിലാക്കുക. വേറെ വഴിയില്ല. അന്ന് ആറ്റമിക് ക്ലോക്കൊന്നുമില്ല. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായ? പിന്നെ ഇതിൽ നിങ്ങൾ അങ്ങനെ എന്താണ് ഒരുപാട് കടന്ന് കുഴയേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇത് രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥയാണ്. ആർക്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതുകൊണ്ടാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്, ഇല്ലെന്ന് ഞാൻ പറയും. നിങ്ങളില്ലെന്ന് ധരിച്ചോ? ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഉണ്ടാകുകയും ഞാൻ പറഞ്ഞാൽ ഇല്ലാതെയും ചെയ്യുമെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഞാൻ പറയുന്നതുകൊണ്ടൊരു കാര്യം ഉണ്ടാകുക, ഞാൻ പറയുന്നതുകൊണ്ട് ഇല്ലാതാകുമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് വിചാരിക്കണോ ഒരു സ്വർണ്ണക്കട്ടി ഉണ്ടാവട്ടെ, എനിക്ക് ഉടനെ സ്വർണ്ണക്കട്ടി ഉണ്ടായി, പിന്നെ എനിക്ക് അതിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടിയെടുത്ത് തന്നുകൊണ്ട് സുഖമായിട്ടിരുന്ന നിങ്ങളുടെ മുമ്പ് ഇരുന്ന് വായിട്ടിളക്കേണ്ട ഒരു കാര്യം. അതെ അതെ, ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യക്തിപര അഭിപ്രായം കൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുകയോ ഒന്നില്ലാതാവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അതിന് വലിയ വിലയും നിങ്ങൾ കൽപ്പിക്കണ്ട. ഞാനെന്താ ചെയ്യുന്നത്? ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്. വ്യക്തിപരമല്ല, ശാസ്ത്രത്തിലുള്ള കാര്യം വ്യാഖ്യാനിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാൻ തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും അതല്ല ഞാൻ ഇപ്പൊ പറയുന്നത്. നല്ല കഥയായി. ഇത് വേറെ ആരെങ്കിലും ആണോ നിങ്ങളോട് പറയുന്നത്? ഞാനാണോ പറയുന്നത്? പിന്നെന്താ സംശയം? പറയുന്നിട്ട് ഇപ്പൊ ആകെ എനിക്ക് തന്നെ ഒരു സംശയം, ഞാനാണോ അവിടെ ഇരുന്ന് പറയുന്നത്? അതെ, വേറെ ആരൊക്കെയാ? എന്നിട്ട് ഉള്ള ഭൂതം വല്ലതും ആവേശിച്ചോ നിങ്ങൾ പറയുന്ന കേട്ടോ? എനിക്ക് തന്നെ പേടിയായി. പരകാശം പരകായ പ്രവേശം വന്നു. എന്താ സംഭവിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല.